ഈ അവളുടെ ബോധത്തോട് നേരത്തെ പറഞ്ഞ നിരുപാധികമായ ബോധം. നിരുപാധികമായ ബോധത്തിൽ സൃഷ്ടി നടക്കുന്നു. വേറെ ആരും അദ്വൈതികളല്ലാതെ വേറെ ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നിരുപാധികമായ ബോധത്തിൽ സൃഷ്ടി നടക്കുക എന്ന് പറയുമ്പം ആ സൃഷ്ടി എങ്ങനെയുള്ളതായിരിക്കും? അത് അസത്യമാണ്. അസത്യം എന്ന് വെച്ചാൽ അത് ഈ ബോധം പോലെ പരമാർത്ഥ സത്യമാണ്. അസത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധം പരമാർത്ഥ സത്യം, സൃഷ്ടി പരമാർത്ഥ സത്യമല്ല. അതുകൊണ്ടാണ് സൃഷ്ടി അനുർവചനീയം എന്ന് പറയുന്നത്. ബോധത്തെ അനുവചനീയം എന്ന് പറയുന്നത് അത് പരമാർത്ഥ സത്യമാണ്. പരമാർത്ഥ സത്യത്തെയും നിർവചിക്കാൻ പറ്റത്തില്ല, സൃഷ്ടിയും നിർവചിക്കാൻ പറ്റത്തില്ല. ഒന്ന് സത്യം, അതുകൊണ്ട് തന്നെ നിർവചിക്കാൻ പറ്റുന്നില്ല. മറ്റൊന്ന് അസത്യം എന്ന് പറഞ്ഞാൽ അനുഭവത്തിലുണ്ട്, അനുഭവത്തിൽ സത്യം പോലെയുണ്ട്. പക്ഷെ അത് നിർവചിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത്തബോധികൾ ഇത് അറിയുന്നില്ല എന്ന് പറയും. അറിയണമെങ്കിൽ അത് ശരിക്കും വിചാരം ചെയ്ത ഒരാൾക്ക് അറിയാൻ പറ്റും. ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പല സ്ഥലത്തും ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. എന്താണോ മനനം ചെയ്യണം, ഈ തത്വത്തെ കുറിച്ച് മനനം ചെയ്യണം. ഇതിന് മുൻഭാഗത്ത് അത് വിശദമായിട്ട് അതിന്റെ ഒരു ഉദാഹരണം കാണിച്ചിട്ടുമുണ്ട്. അങ്ങനെ മനനം ചെയ്തു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ആശ്ചര്യം ഒന്നേ പറയാൻ പറ്റൂ, അത്ഭുതം ഒന്നേ പറയാൻ പറ്റൂ. ഇത് മനനത്തിലൂടെ അറിയുന്ന ഒരു തത്വമാണ്. മനനത്തിലൂടെ ഒരാൾക്ക് ബോധ്യപ്പെടുന്ന തത്വമാണ്. മനനത്തിലൂടെ ഒരാൾ അനുഭവിക്കുന്ന തത്വമാണെന്ന് പറഞ്ഞാലും അറിയുന്ന തത്വം എന്ന് പറഞ്ഞാലും ബോധ്യപ്പെടുന്ന തത്വമാണെന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ. ഇതെല്ലാം അറിവാണ്. ബോധ്യപ്പെടുക, അറിയുക, അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞ അർത്ഥവ്യത്യാസമുണ്ട്. കാരണം അത് അറിവിന്റെ സ്വഭാവമാണ്. അറിവിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരില്ല. അറിവെപ്പോഴും ഏകരൂപത്തിലായിരുന്നു. എവിടെ ആയാലും എങ്ങനെ ആയാലും അതിനെ അറിയുന്നു എന്നുള്ളതാണ്. അതിനെ കുറിച്ച് നിശ്ചയം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാലും അത് തന്നെ. ഒരാൾക്ക് തത്വനിശ്ചയം വന്നു എന്ന് പറഞ്ഞാലും അത് തന്നെ. അപ്പൊ ഈ രണ്ട് രീതിയിലും പറയും. ചില സ്ഥലങ്ങളിൽ ഇവിടെ തന്നെ ചിലയിടത്തെല്ലാം ഇത് സമാധിയിലെ ഒരറിവ് അങ്ങനെ പറയും. ചിലടത്ത് അങ്ങനെ വിശേഷിച്ചെടുത്ത് പറയാതെ അറിവെന്നും പറയും. രണ്ട് രീതിയിലായാലും ഇത് അറിയുക എന്നുള്ളതാണ് മുഖ്യം. ഇന്ന രീതിയിലായിരിക്കണം. കൂടുതലും ഇവിടെ എല്ലാം ചെയ്യുന്നത് എന്താണ് ഈ തത്വം എന്ന് അതിനെ വിശദീകരിക്കുകയാണ്. അജ്ഞാനമേകം, നിരുപാധികം, സ്വാഭാവികം എന്നെല്ലാം പറയുമ്പോൾ ഈ തത്വത്തെ വിശദീകരിക്കുകയാണ്. ഈ തത്വത്തെ വിശദീകരിക്കുന്ന തന്നെ അത് അറിയാൻ വേണ്ടിയിട്ടാണ്. തത്വത്തെ വിശദീകരിക്കുന്നത് കേൾക്കുന്ന ആൾ അത് മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ വിശദീകരിക്കുമ്പോഴും ഒരാൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കുമ്പോഴും അത് നിശ്ചയരൂപത്തിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് അത് മനനം ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ മനനം ചെയ്യാൻ കഴിയില്ലാത്തവരാണ് അല്പബുദ്ധികളെന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന അല്പബുദ്ധികൾ ഓരോരു വിഷയത്തിനെ കുറിച്ച് കേട്ടാണ് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ കഴിയത്തില്ല, ചിന്തിക്കാൻ മനസ്സ് വരത്തില്ല, എന്നുവെച്ചാൽ അതിന് താല്പര്യം വരത്തില്ല. അങ്ങനെയുള്ളവരാണ് അല്പബുദ്ധികളെന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് അഭിരുചിയുള്ളവർ അതിനെക്കുറിച്ച് ചിന്തിക്കും. ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം ശരിയാണ് അവർക്ക് ബോധ്യപ്പെടും. അങ്ങനെ ഒരു ബോധമുള്ളവന് അറിവുള്ളവൻ എന്ന് പറയും. അറിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അറിയുന്നവൻ, അറിവുള്ളവൻ, ജ്ഞാനി. എന്താ ജ്ഞാനി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ അതിനപ്പുറം അതങ്ങനെ അറിഞ്ഞാ പോരാ, അതറിയുന്നത് കൊണ്ട് എന്തെങ്കിലും വിശേഷത വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. അതും ചിന്തിക്കുന്നവരാണ് അങ്ങനെ. പിന്നെ അവർ മനോനിരോധം അഭ്യസിക്കുന്നു. മനസ്സിനെ നിരോധിച്ചിട്ട് അവര് അറിഞ്ഞതിന് ശേഷമുള്ള കാലം. പിന്നെ അവര് സമാധിയിലിരിക്കുന്നു. അപ്പൊ ഈ രണ്ടു കാര്യവും ഇവിടെ ഗുരു അംഗീകരിക്കുന്നുണ്ട്. രണ്ട് രണ്ട് പല ഭാഗങ്ങളിലായിട്ട് രണ്ടും ചർച്ച ചെയ്യുന്നു. ചിലടത്ത് സമാധിയെ കുറിച്ച് ചർച്ച ചെയ്യും, ചിലടത്ത് കേവലമായ അറിവിനെ കുറിച്ച് അറിച്ച്. ഇപ്പൊ അറിവ് എന്ന് പറയുന്നത് അറിവിനെ കുറിച്ച് അറിച്ച് എന്താണ് അറിവ്? അപ്പൊ അറിവിനെ കുറിച്ച് ചർച്ച എന്ന് വെച്ചാൽ ഒരാൾ അറിയേണ്ട കാര്യം പറയുകയാണ്. ഈ ചർച്ച ചെയ്യുന്നതിന് അറിയാൻ വേണ്ടി എന്താണ് അറിവ് അതറിയുക, അതാണ് മുഖ്യമായിട്ട്. സംശയരഹിതമായി അറിയുക. പക്ഷെ അങ്ങനെ അറിഞ്ഞ ഒരാൾക്ക് തൃപ്തി ഒന്നുമില്ലെങ്കിൽ അറിഞ്ഞു, പക്ഷെ ഒരാൾക്ക് തോന്നുന്നത് പോരാ, ഇങ്ങനെ അറിഞ്ഞാൽ പോരാ. കാരണം അറിവിന്റെ പ്രയോജനം പറയുന്ന മുക്തിയാണ്. അപ്പോ അറിഞ്ഞ് ഞാൻ മുക്തനായില്ല എന്നൊരാൾക്ക് തോന്നുകയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ സമാധിയിൽ എത്തിച്ചേരണം, ജീവൻ മുക്തി എന്ന് പറയുന്ന തന്നെയാണ്. അതിലെത്തിച്ചേരണമെന്ന് പറയുന്നതിന് ഒരു കാരണം പറയുന്നത്, ഇങ്ങനെ അറിയുന്നവനും വിദ്യാരണ്യസ്വാമി മറ്റും പറയുന്നു, വിധി നിഷേധങ്ങളെയൊക്കെ ഉല്ലംഘിച്ച് പ്രവർത്തിക്കും. ഇന്നത് ചെയ്യാൻ പാടുണ്ട്, ഇന്നത് ചെയ്യാൻ പാടില്ല, ഈ നിയമത്തെ തെറ്റിക്കും. എന്തുകൊണ്ട് തെറ്റിക്കുന്നു? അങ്ങനെ അറിയുന്നവന് വിധി നിഷേധങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വാദമാണ്. വിധി നിഷേധങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവൻ വിധി നിഷേധങ്ങൾ തെറ്റിച്ച് പ്രവർത്തിക്കും. അങ്ങനെ വിധി നിഷേധങ്ങൾ തെറ്റിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലോകനിന്ദയുണ്ടാവും, ലോകരെ നിന്ദിക്കും. അയാൾ ഇത്രയും വലിയ തത്വജ്ഞാനിയാണ്, പക്ഷെ അയാളുടെ പ്രവൃത്തി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നിന്ദിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വിധി നിഷേധങ്ങളൊന്നും ഇല്ലെന്നും പറയും. എന്നാ പിന്നെ എന്തുകൊണ്ട് അത് പിന്നെ എന്തിനനുസരിക്കുന്നു? എന്തായാലും വിധി നിഷേധങ്ങളില്ലല്ലോ. അതിന് വിധി നിഷേധങ്ങൾ തെറ്റിച്ചും പ്രവർത്തിക്കും. അങ്ങനെ തെറ്റിച്ച് പ്രവർത്തിക്കുമ്പോ ലോകനിന്ദ ഉണ്ടാവും. ഈ അറിവിന് ആൾക്കാർ അംഗീകരിക്കത്തില്ല, ഇത് തട്ടിപ്പാണെന്ന് പറയും. അറിഞ്ഞ വ്യക്തി അംഗീകരിക്കത്തില്ല, അപഹാസ്യനാവും, പരിഹസിക്കും, ലോകനിന്ദയ്ക്ക് പാത്രമാകും. അതുകൊണ്ട് നല്ലതെന്താണ്? യോഗം തന്നെ ലൈസൻസ് ഉണ്ടല്ലോ, വിധിയും നിഷേധവും ഒന്നും വേണ്ട. അതുകൊണ്ട് സമാധി അംഗീകരിക്കുക, സമാധി അഭ്യസിക്കുക എല്ലാവരും. സമാധി അഭ്യസിച്ച മുമ്പോട്ട് ചെല്ലുമ്പോ പിന്നെ ആ പ്രശ്നമേ ഇല്ല, ലോകമേ അറിയുന്നില്ലല്ലോ. പിന്നെ വിധിയും നിഷേധമൊന്നും. അപ്പോ അവൻ മര്യാദ ഇല്ല, ജീവിക്കുന്നു എന്നാലും പറയത്തില്ല. ഇപ്പൊ നോക്കിയാൽ സമാധി ഇരിക്കുന്നു, ആർക്കും പിന്നെ കുറ്റം പറയാനൊന്നുമില്ല. അങ്ങനെ വരുമ്പോ അയാൾക്ക് ദേഹം ഉണ്ടെങ്കിലും ദേഹമില്ലാത്ത പോലെ, പ്രപഞ്ചം ഉണ്ടെങ്കിലും പ്രപഞ്ചമില്ലാത്തത് പോലെ, അയാളുടെ ഇന്ദ്രിയങ്ങൾ ഗോളകങ്ങളിൽ, കൃഷ്ണമണിയിൽ ദർശനേന്ദ്രിയമുണ്ട്, ത്വക്കിൽ ത്വകേന്ദ്രിയമുണ്ട്, ഉണ്ടെങ്കിലും അത് വിഷയങ്ങളെയൊന്നും ഗ്രഹിക്കുന്നില്ല. ഒരു വിഷയത്തെയും ഗ്രഹിക്കുമായിരുന്നു. ഉണർന്ന് ഇരിക്കുന്ന ജാഗ്രത ിലേക്ക് വരുമ്പോ പോലും അയാൾ എന്ത് ചെയ്യുന്നു? സുഷുപ്തനെ പോലെ ഇരിക്കുന്നു, ഒന്നും അറിയാതിരിക്കുന്നു. സമാധിയിൽ നിന്ന് ഉണർന്നു വന്നാലും അയാൾ ഈ ലോകത്തെ ശരിയായ രീതിയിൽ ഗ്രഹിക്കുന്നില്ല എന്നാണ്. വെള്ളമൊക്കെ അടിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, ഹാങ് ഓവറിലിരിക്കുന്നു, ഒന്നും ഗ്രഹിക്കത്തില്ല. കഞ്ചാവൊക്കെ അടിച്ചിരിക്കുന്നില്ല അതുപോലെ. അതുകൊണ്ട് സമാധിയിൽ നിന്ന് അല്പം ഉണർന്നാലും കുഴപ്പമില്ല, എന്തായാലും അയാള് വിധി നിഷേധങ്ങളെയൊന്നും അതിക്രമിക്കത്തില്ല. വീണ്ടും അയാള് സമാധിയിലേക്ക് സംസ്കാരം അത് വർദ്ധിച്ചു കഴിഞ്ഞു. അപ്പോ ഒരാള് തത്വത്തെ അറിഞ്ഞവൻ വിധി നിഷേധങ്ങളെയൊന്നും ലംഘിക്കാതിരിക്കുക, അതാണ് ഇതിന്റെ മറ്റൊരു പ്രയോജനം പറയുന്നത്. അയാള് വിദേഹനായിരിക്കുന്നു, ദേഹമുണ്ടെങ്കിലും ദേഹമില്ലാത്തവനെ പോലെയും, പിന്നെ മരിച്ചു കഴിയുമ്പോൾ പിന്നെ പൂർണ്ണമായും വിദേഹനായി. വിദേഹമുക്തിക്ക് രണ്ടർത്ഥവും പറയുന്നുണ്ട് വിദ്യാരണ്യ സ്വാമി. ഒന്ന് മരിച്ചാൽ വിദേഹമുക്തനായി, ഇന്നൊരു ശല്യമില്ല. പിന്നെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരർത്ഥത്തിൽ വിദേഹനാണ്, ദേഹമുണ്ടെങ്കിലും ഇല്ലാത്ത പോലെ. സാധാരണ മനുഷ്യൻ ദേഹം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും അയാൾ ചെയ്യുന്നില്ല. അന്നപാനാദി പോലും വിരളമായിട്ടാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സമാധിയിലിരിക്കുമ്പോൾ പ്രാണൻ പോലും പ്രവർത്തിക്കുന്നില്ല. സാധാരണ നമ്മുടെ പ്രാണൻ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുന്നു, പ്രവർത്തിച്ചാൽ തന്നെ അതിസൂക്ഷ്മമായി മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ പറ്റിയ രീതിയിലല്ല. അപ്പോൾ അയാൾ വിദേഹനാണ്, പിന്നെ മരിക്കുന്നു, വിദേഹനാണ്. അപ്പൊ ഈ സമാധിയുടെ പ്രയോജനം എന്ന് പറഞ്ഞ എന്താണ്? ജീവൻ മുക്തി. അതുപോലെ തന്നെ വിദേഹമുക്തി എന്ന പ്രയോജനമാണ്. ദേഹമില്ലാത്തവനെ പോലെ ദേഹത്തിലിരിക്കുക, അത് ഇതാണ് ഇതിന്റെ പ്രയോജനം പറയുന്നത്. ഇനി സമാധി നിർബന്ധമില്ല എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോ ഇവിടെ തന്നെ പറയും, കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത്ത് എന്ന് പറയുന്നിടത്ത് സമാധി ഇല്ലല്ലോ. അവിടെ പറയുന്നത് വിധിവത് കർമ്മ എന്ന് പ്രത്യേകം പറയുന്നു, വിധിയനുസരിച്ചെല്ലാം ചെയ്യുന്നു എന്ന് വെച്ചാൽ അയാള് വിധി നിഷേധങ്ങളെ അതിക്രമിക്കാതെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിനും വ്യത്യാസമാണ്. അവിടെ ലോകാനുഗ്രഹ പ്രവൃത്തി ചെയ്യുന്നു. ലോകാനുഗ്രഹ പ്രവൃത്തി ചെയ്യുന്ന ആള് പിന്നെ ലോക നിന്ദക്ക് പാത്രമാവുന്ന പ്രവൃത്തി എങ്ങനെ ചെയ്യും? അങ്ങനെ ചെയ്യുന്നതിന് ലോകത്തെ അനുഗ്രഹിക്കാനാണ്. ലോകരെന്ന് പറയുമ്പോ പറയുന്നു ശിഷ്യന്മാര് ആരാധകന്മാര് ഭക്തന്മാര് പിന്നെ തടസ്സര് ഇതൊന്നും പെടാത്ത ആൾക്കാർ എല്ലാവരും അനുഗ്രഹിക്കുന്നു. പാപികളെയും അനുഗ്രഹിക്കുന്നു. തത്വജ്ഞാനി ഇങ്ങനെയുള്ള ഒരു ജ്ഞാനി കാണുന്നവന്റെ പാപം നശിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഉപനിഷത്തിലും പറയുന്നത്. അപ്പോ അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് പിന്നെ എങ്ങനെ വിധി നിഷേധങ്ങളെ അതിക്രമിക്കും എന്നുള്ളത്. അപ്പൊ അത് അതിക്രമിക്കാതിരിക്കാനാണല്ലോ സമാധി പോകുന്നു. അല്ല, സമാധി പോണ്ട എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതിന് സംയജ്ഞാന പ്രക്രിയ എന്ന് പറയും. അവിടെ സമാധി പോണ്ട എന്നുള്ളതല്ല, ഒരിക്കലും സമാധിയുടെ ആവശ്യമേ ഇല്ല. ഇനി അത് വേണമെങ്കിൽ അതൊക്കെ ജ്ഞാനത്തിന് മുമ്പാകാം എന്നാണ്. ഒരാൾ ബ്രഹ്മവിത്തായ മതി, ബ്രഹ്മത്തെ അറിഞ്ഞാൽ മതി, തത്വത്തെ അറിഞ്ഞാൽ മതി, ബാക്കി എന്ത് അഭ്യാസങ്ങൾ വേണമെങ്കിലും അയാൾ ജ്ഞാനത്തിന് മുമ്പ് ചെയ്യും. ജ്ഞാനത്തിന് ശേഷം ഒന്നിനും ആവശ്യമില്ല. അയാൾ കൃതകൃത്യനാണ്. കൃതകൃത്യൻ എന്ന് വെച്ചാൽ എന്റെ അർത്ഥം തന്നെ എന്താണ്? ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഈ പ്രശ്നം വരുവാണ്, വിധി നിഷേധങ്ങളെയൊക്കെ അതിക്രമിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. കോ വിധി കോ നിഷേധം, അങ്ങനെയുള്ള ഒരാൾ എന്താണ് വിധി എന്ത് നിഷേധം? അപ്പൊ അങ്ങനെ ജ്ഞാനത്തിലിരുന്ന് കഴിഞ്ഞാൽ അയാളുടെ വിധി നിഷേധങ്ങളെയൊക്കെ അതിക്രമിച്ച് പ്രവർത്തിക്കത്തില്ലേ? ഇവിടെ വിദ്യാരായണ സ്വാമി മറ്റും പറയുന്നു, അതിനുള്ള യാതൊരു സാധ്യതയും. കാരണം വിധി നിഷേധങ്ങളെ അതിക്രമിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ വിധി നിഷേധം എന്ന് പറയുന്നത് എന്താണ്? വിധി നിഷേധം എന്ന് പറയുന്നത് വേദപ്രമാണം അനുസരിച്ച് പറയുന്നതാണ്. വേദത്തിൽ പറയുന്നുണ്ട് നിത്യ കർമ്മങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്യണം, പിന്നെ തന്നെ അതൊക്കെ ചെയ്യണമെന്ന് പറയുന്ന വിധി. മദ്യം കുടിക്കരുതെന്ന് പറയും നിഷേധം, കൊല്ലരുതെന്ന് പറയും നിഷേധം, ഇങ്ങനെ ഇതിനെയൊക്കെയാണ് വിധി നിഷേധം എന്ന് പറയും. ഇതിനെ തുടർന്ന് സ്മൃതികളിലും പറയുന്നുണ്ട് ഇന്നതൊക്കെ ചെയ്യണം ഇന്നതൊക്കെ ചെയ്യണം. ഈ വിധി നിഷേധങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും എന്ന് വെച്ചാൽ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, സന്യാസി, എല്ലാവർക്കും വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. സന്യാസി എന്ന് പറയുമ്പോൾ സ്മാർത്ഥ സന്യാസി, ആശ്രമ സന്യാസി, ചില നിയമങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് സന്യാസത്തെ സന്യാസത്തെ സ്വീകരിക്കുന്നവനാണ് സ്മാർത്ഥ സന്യാസി എന്ന് പറയുന്നത്. സ്മൃതികളിലൊക്കെ പറഞ്ഞിരിക്കുന്നു. തത്വജ്ഞാനി ആവണമെന്നില്ല. ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള വിധി നിഷേധങ്ങളുണ്ട്. എന്നത് ചെയ്യണം, എന്നത് ചെയ്യാം, ഒരു ബ്രഹ്മചാരി ഇന്നതൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ല, സന്യാസി ഇങ്ങനെയൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ല, ഗൃഹസ്ഥ ഇങ്ങനെ ചെയ്യണം, ചെയ്യാൻ പാടില്ല, ഒരുപാട് വിധി നിഷേധങ്ങൾ. ഈ വിധി നിഷേധങ്ങൾ ഇല്ലാന്ന് പറയുന്നത് ഇവിടെ ജ്ഞാനം ഒരാൾക്ക് ഈ അറിവുണ്ടാകുന്നതിന് മുമ്പ് അയാള് ബാധ്യസ്ഥനാണ്, വിധി നിഷേധം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അത് അന്നത്തെ ചുറ്റുപാടുകളിൽ പറയുന്നതാണ്, ഇന്നത്തെ സാഹചര്യമല്ല. വിധി നിഷേധം എന്നൊക്കെ പറയുമ്പോൾ ഈ ശാസ്ത്രങ്ങളൊക്കെ എഴുതിയ കാലത്തെ വിധി നിഷേധങ്ങളെ കുറിച്ച് പറയുകയാണ്, എന്ന് ഇന്നെഴുതിയ കാര്യങ്ങളല്ല ഇതൊന്നും. അപ്പോ ഈ ജ്ഞാനത്തിലേക്ക് വരുമ്പോ ഇത് അറിയുമ്പോ അറിയുന്നവന് പിന്നെ വിധിയും നിഷേധവും ഇല്ലെന്നാ പറയുന്നു. അതാണ് പറയുന്നത് വിധി നിഷേധങ്ങൾ. വിധി എവിടെ നിഷേധം എവിടെയെന്ന് ചോദിച്ചാൽ അയാളെ സംബന്ധിച്ച് വിധിയും നിഷേധവും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ജീവിക്കുന്നത് കർമ്മ നിയമങ്ങൾക്ക് അനുസരിച്ചാണ്. ഇത് രണ്ടും കർമ്മ നിയമമാണ്, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് കർമ്മ നിയമമാണ്. അപ്പൊ അയാൾ കർമ്മ നിയമം അനുസരിച്ചല്ല, അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഇതറിയാൻ വേണ്ടി തന്നെ അയാൾക്ക് വേണമെങ്കിൽ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാം, പാടെ ഉപേക്ഷിക്കാം. അപ്പൊ അയാൾ കർമ്മലോകത്തിൽ നിന്നേ മാറി ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അയാൾ ചെയ്യുന്ന എന്താണോ ഇതറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള ആളെയാണ് വിവിദിഷയുള്ളവൻ എന്ന് പറയുന്നത്. അറിയാൻ താല്പര്യമുണ്ട്, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് കർമ്മകാന്ഡത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചു. കർമ്മകാന്ഡത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുമ്പം അയാൾ അവിടെ വിധിയില്ല, അയാളെ സംബന്ധിച്ച് നിഷേധം രണ്ടും നിന്നും അയാൾ മാറി, കർമ്മത്തിന്റെ ആ ഭാഗത്ത് നിന്നേ മാറി. അന്നത്തെ കാര്യം പറയും ഏത് കർമ്മങ്ങളൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല എല്ലാം അതിൽ നിന്നേ മാറി അയാളെ സംബന്ധിച്ച്. പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു, ഇതറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. അത് അന്നത്തെ കാലത്ത് പറഞ്ഞിരിക്കുന്ന എന്താണോ, ഒരു ഇതിനെ കുറിച്ച് അറിയാമെന്നുള്ള ഒരാളുടെ അടുത്ത് പോവുക, ഇതിനെ കുറിച്ച് കേൾക്കുക എന്ന് പറഞ്ഞ് പ്രധാനം അന്ന് വായിക്കാനൊന്നുമുള്ള സാധ്യത കുറവാണ്, കൂടുതലും കേൾക്കുകയാണ്. എഴുത്തുമാരിയും ഇതുപോലെ പ്രചാരത്തിലുണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ശ്രവണ ശ്രവണം എന്നുള്ളതിന് ഇത്രയും പ്രാധാന്യമാണ്. പിന്നെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുക, ചിന്തിക്കുക. കർമ്മങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുക എന്നുള്ള പ്രശ്നം വരും. ഇന്നൊക്കെ എല്ലാവരും ആശ്രമത്തിൽ വരുന്നു, അല്ലെങ്കിൽ കൃഷിദേശത്ത് പോകുന്നു, കാശിയിൽ പോകുന്നു, എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ഒന്ന് ഇതൊക്കെ അറിയാൻ, മറ്റൊന്ന് ഭക്ഷണം, രണ്ടുതിന്റെ പ്രധാന കാര്യങ്ങളാണ്. ഭക്ഷണം കൂടെ വേണമല്ലോ. വന്നു പറഞ്ഞ് അതിനൊരു കാര്യം ചെയ്യുക, ഭിക്ഷയെടുക്കുക. ബാക്കി കർമ്മങ്ങളിലേക്കൊന്നും പോകണ്ട. ഇപ്പൊ അയാൾ അറിയാൻ വേണ്ടിയിട്ട് ഭിക്ഷയെടുക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഇതറിയുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ വിധിക്കും നിഷേധത്തിന് തുല്യസ്ഥാനമാണ്. ഒരു ഭാഗത്ത് വിധിയാണെങ്കിൽ മറുഭാഗത്ത് നിഷേധം. അപ്പൊ കർമ്മത്തിൽ നിൽക്കുന്നവനാണ് നിഷേധവും വരുന്നത്. അപ്പൊ കർമ്മം വിട്ടുകഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ വിട്ട്, വിധിയും വിട്ട് നിഷേധം വിട്ട്. അപ്പൊ വിധി എന്ന് പറയുന്നത് എന്താണ്, ഇന്നതൊക്കെ ചെയ്യുക. നിഷേധം എന്ന് പറയുന്നത് എന്താണ്, ഇന്നതൊന്നും ചെയ്യരുത്. അപ്പോ വിധിച്ചത് വിട്ട്, അപ്പൊ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. നിഷേധിച്ചതും വിട്ട് എന്ന് വെച്ചാൽ ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുന്നതാണോ നിഷേധം വിടുന്നത്? ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ചെയ്യുന്നതിന്റെ നിഷേധത്തെ വിടുന്നു. ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് പിന്നെ ചെയ്യാനൊന്നുമില്ല, മനസ്സിലായോ? മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്താ ചെയ്യാനുള്ളത്? അപ്പൊ വിധിച്ച കാര്യങ്ങൾ വിടുന്നതാണ് പ്രയാസമുള്ളത്, കാരണം അവിടെ ചെയ്യാനുണ്ട്, അത് ചെയ്യണ്ടെന്ന് വയ്ക്കണം. നിഷിദ്ധ കാര്യങ്ങൾ വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യാനൊന്നുമില്ല. നിഷേധം ഏതെങ്കിലും ഒരു കർമ്മത്തെ അവന് ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല, ചെയ്യുന്നില്ല അതിൽ. അപ്പൊ നിഷേധം വിട്ട് കഴിഞ്ഞാൽ നിഷേധം കൂടെ വരത്തില്ല, ഒന്നുമില്ല, ചെയ്യാനില്ല, ഇത്രയേ ഉള്ളൂ. വിധിച്ച കാര്യങ്ങൾ വിടുമ്പോഴാണ് അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള പ്രശ്നം വരും. അപ്പൊ വിധിയും നിഷേധവും വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ അവന് ചെയ്യാനൊന്നുമില്ലെന്നുള്ളതാണ്, അല്ല എന്തെങ്കിലും ചെയ്യണമെന്നല്ല. എന്നാൽ നിഷേധിച്ച കാര്യങ്ങളെ കുറിച്ച് ചെയ്യാമെന്നുള്ളതല്ല, കാരണം നിഷേധമെന്ന് പറഞ്ഞപ്പോ തന്നെ അത് വിട്ടതാണ്. അപ്പൊ നിഷേധത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ചെയ്യാനായിട്ടൊന്നും ശേഷിക്കുന്നില്ല. എപ്പോ അവൻ ഇതറിയാൻ ശ്രമിക്കുന്ന രണ്ടും വിട്ടു, വിധിയും വിട്ടും നിഷേധവും വിട്ടു, എന്നുവെച്ചാൽ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം, എന്തെങ്കിലും ചെയ്യുന്നു എന്നല്ല. പിന്നെ അവന് ഈ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒഴിവാക്കാൻ വേണ്ടാത്ത കാര്യം അതാണ് ഭിക്ഷാടനം, അത് മാത്രമേ അവൻ ചെയ്യുന്നു. പിന്നെ അറിയാനുള്ള കാര്യങ്ങളും ചെയ്യും. ഇതാണ് അന്ന് പറഞ്ഞത്, അന്നത്തെ കാലമാണ് ഇന്നത്തെ കാലം. അപ്പോ അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ച് നിഷിദ്ധ ആചരണം എന്ന് പറയുന്ന പ്രാപ്തമേ അല്ല. ഇതൊക്കെ അനുസരിക്കുന്നവനെ സംബന്ധിച്ച്, നമ്മുടെ വിവേകമുള്ളവനെ സംബന്ധിച്ചിടത്തോ വിധിയും നിഷേധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിഷേധം ചെയ്യുന്നു എന്നൊരു പ്രസക്തിയില്ല. അങ്ങനെയാണ് അവൻ മുമ്പോട്ട് പോകുന്നു, നിഷേധമൊന്നും ഇല്ലാതെ തന്നെ പോകുന്നു. അപ്പൊ അവന്റെ ആ ജീവിതത്തിനനുസരിച്ചുള്ള ശമവും ദമവുമൊക്കെ സ്വീകരിച്ചാണ് അവൻ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ പോയി പോയി അവൻ എന്ത് ചെയ്യുന്നു, ഈ അറിവിലെത്തിച്ചേരുന്നു. ഈ അറിവിലെത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അവൻ എന്താണ്, സർവകർമ്മങ്ങളെയും വിട്ടിരിക്കുകയാണ്. വിധിയായാലും ശരി നിഷേധമായാലും ശരി, ചെയ്യാൻ പറഞ്ഞതിനെയും വിട്ട്, ചെയ്യാൻ പാടില്ല എന്ന് എന്താണോ പറഞ്ഞ അതിനെയും വിട്ട്. എന്നുവെച്ചാൽ കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞവൻ നേരത്തെ തന്നെ വിട്ടു, ഉപേക്ഷിച്ചു. പിന്നെ ഈ അറിവുണ്ടായി, അറിവുണ്ടായി കഴിയുമ്പോ അറിവ് തന്നെ അവനെ ബോധിപ്പിക്കുന്നു തന്നിൽ കർമ്മങ്ങളില്ല, താൻ കർമ്മം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ബോധിച്ച ഒരുവന് വിധി നിഷേധമില്ലാത്തത് കൊണ്ട് വീണ്ടും അവൻ നിഷിദ്ധമായ കർമ്മങ്ങളിലേക്ക് പോവും എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പോകാതിരിക്കാനാണ് പേടിച്ചൊരാൾ സമാധി ശീലിക്കേണ്ട കാര്യം ഇല്ല. അയാൾ എന്താണോ തുറന്നു വന്ന് അങ്ങനെ മുമ്പോട്ട് പോയാൽ മതി, പുതുതായിട്ടൊന്നും ചെയ്യാനല്ല. അപ്പൊ ശരിയായ അറിവിന്റെ മാർഗത്തിൽ ഇതാണ് ഒരാൾ പോകുന്നതെങ്കിൽ, അയാൾ സമാധി ഇരുന്നില്ലെങ്കിലും അയാൾക്ക് നിഷിദ്ധാചരണം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ പ്രാപ്തമാകുന്നില്ല. കാരണം അതായത് വളരെ നേരത്തെ തന്നെ ഉപേക്ഷിച്ചാണ്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി എന്താണ് അയാളുടെ സമാധി പോയിരിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ചിന്താരീ. അത് നിർബന്ധമില്ല അങ്ങനെ. പിന്നെ എന്താണ് അയാൾ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു. ജ്ഞാനം, അറിവെന്ന് പറയുന്നത് അയാളുടെ സ്വന്തം അറിവാണ്. എനിക്കിനിയൊന്നും നേടാനില്ല, ഞാൻ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു, അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ലാത്ത പിന്നെ എങ്ങനെ സമാധി ചെയ്യും? അപ്പോ അയാള് അങ്ങനെ അറിയുന്നവൻ ഇതാണ് മുക്തി എന്ന് പറയുന്നു. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ ഇതാണ്, സമാധി ഇരിക്കുന്നതല്ല. മൂന്നാം പക്ഷത്തിൽ പറയും ഏതൊരാൾക്കാണോ ഈ ബോധ്യം വരുന്നത്, എന്താണ് എനിക്കിനി ചെയ്യാനൊന്നുമില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ കർമ്മങ്ങളിൽ നിന്നെല്ലാം മുക്തനായി, കർത്തവ്യങ്ങളിൽ നിന്നും മുക്തനായി, കർമ്മത്തിൽ നിന്നും മുക്തനാണ്. ഇനി നേടാനായിട്ടൊന്നുമില്ല എന്നറിഞ്ഞു, എനിക്കിനി ഒന്നും നേടാനില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് മനോനാശം, വാസനാക്ഷയം, ചിത്തവിശ്രാന്തി ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ നേടാൻ വേണ്ടി പിന്നെ അയാൾക്ക് പരിശ്രമിക്കേണ്ട കാര്യമില്ല. ഓ അല്ല, അത് പറയുന്നത് അത് മറ്റൊന്നാണ്. ഇങ്ങനെ അറിയുന്നതിനെ സംബന്ധിച്ച് പറയുമ്പം എന്താണ് കൃതകൃത്യത, പിന്നെ പ്രാപ്തവ്യം, പിന്നെ അയാൾ അറിയുന്ന എല്ലാം നിത്യനിവൃത്തമായി എന്നുള്ളതാണ്. ഒന്നും തന്നെ എന്നെ നിവർത്തിക്കാനില്ല, ഒരു കർത്തവ്യവുമില്ല എന്ന് വരുമ്പോൾ അയാൾക്ക് യാതൊരു കർത്തവ്യവും ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് എന്താണ് ലോകസംഗ്രഹവും ഇല്ല, അങ്ങനൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ലോകസംഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? അതിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന് നേരത്തെ പറഞ്ഞത് ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുക, ഭക്തന്മാരെ അനുഗ്രഹിക്കുക, പിന്നെ തടസ്സരായി ലോകത്ത് അനുകൂലിക്കുന്നവരായാലും പ്രതികൂലിക്കുന്നവരായാലും ശരി തന്റെ ജീവിതം എല്ലാവർക്കും അനുഗ്രഹമായിരിക്കുക. ഇതാണ് ലോകസംഗ്രഹം എന്ന് പറയുന്നത്. സമാധി പോകുന്നവരുടെ ലോകസംഗ്രഹം ഇതാ പറയുന്നു. അപ്പോ ഈ ഒരു ബോധമുള്ള ഒരാൾക്ക് ഇങ്ങനെ അവർക്ക് ലോകസംഗ്രഹവുമില്ല. എന്തുകൊണ്ട് ലോകസംഗ്രഹം ഇല്ല? ലോകസംഗ്രഹം എന്ന് പറഞ്ഞൊരു പ്രവൃത്തിയില്ല. എന്തുകൊണ്ടില്ല? കാരണം തന്നിൽ നിന്ന് അന്യമല്ലാതെ ഇന്ന് കാണുന്ന സർവവും അന്നേതി ശോകമോഹം ഏകത്വ ദൃക്കായിരിക്കുന്നവന് വേറെ ആരെങ്കിലും ഉണ്ടായിട്ടില്ലേ അവനെയൊക്കെ രക്ഷിക്കാൻ പറ്റും അല്ലേ? തന്നിൽ നിന്ന് ആരും അന്യരായിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടി പ്രവർത്തിക്കും? സിദ്ധാന്തം അതല്ലേ, തത്വം അതല്ലേ? തന്നിൽ നിന്ന് ആരുമില്ല, പിന്നെ അവനൊന്നും നന്നാക്കാന്ന് വിചാരിക്കുന്നെങ്ങനെ? അങ്ങനെ അന്യനായ ഒരുത്തനുണ്ടോ? താനാണെങ്കിലോ നിത്യമുക്ത ശുദ്ധ സ്വരൂപനം. ഇപ്പൊ ലോകസംഗ്രഹ പ്രവൃത്തി അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇയാൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്, അത് മനസ്സിലാകുന്നില്ല നമുക്ക്. അങ്ങനെ ഒരു അറിവുണ്ടായാലേ മനസ്സിലാക്കാൻ പറ്റും. ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നില്ല, യാതൊന്നും ചെയ്യുന്നില്ല, യാതൊന്നും അതായത് കർത്തവ്യമായിട്ട് ചെയ്യേണ്ടതായിട്ട് ഇല്ല എന്നാണ്. അവിടെ പിന്നെ ഒരു പ്രശ്നം വരുന്നത്, ശരി ഇത് അയാളുടെ അറിവ്, അയാളുടെ തത്വം അതാണ്. തത്വത്തിൽ അയാൾക്ക് യാതൊരു കർത്തവ്യങ്ങളും. പിന്നെ ചോദിക്കും, പിന്നെയുള്ള അയാളുടെ ജീവിതം മരിക്കുന്നവരയാൾ ജീവിക്കില്ലേ, എങ്ങനെയായിരിക്കും? അവരുന്നൊരു തത്വത്തെ അറിയാനുള്ള ജിജ്ഞാസമുണ്ട്. ഒരാളെങ്ങനെ പോയി ഇയാള് ഈ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അറിവിനനുസരിച്ചുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരം നിലനിൽക്കണ്ടേ, ആഹാരം കഴിക്കണ്ടേ, അതിനുവേണ്ടിയുള്ള പ്രവൃത്തികൾ മാത്രം. അതിനുവേണ്ടി എന്ത് പ്രവൃത്തിയും? ഇത് പ്രത്യേക ഇന്നത്തെ കാര്യമില്ല, ഇതൊക്കെ എഴുതി വെച്ചിട്ട് 10,000 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഒറിജിനൽ സാധനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ മായം കലർന്ന സാധനമാണ് ഭിക്ഷാടനം. ശരീരം നിലനിർത്താൻ വേണ്ടി ഭിക്ഷാടനം, ആള് ജീവിക്കുന്നു, ശരീരം പോകുന്നു, വേറെ ഒരു കർത്തവ്യമില്ല. ഗീതയിൽ പറയുന്ന കാര്യമല്ല പറയുന്നു, ഇതിപ്പോ ഞാൻ പറയുന്നത് വേറെ കാര്യം. ഇത് പറയുമ്പോ അത് ചോദിക്കരുത്, അത് വേറെ. ഗീതയും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഈ പറയുന്നു, ഇവിടെ പറയുന്നത് അദ്വൈതത്തിൽ, അദ്വൈത ജ്ഞാനത്തിൽ വരുന്ന സന്യാസം, സമാധി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഗീതയുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി ആധ്യാത്മികമായ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്, ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, പലതും ഉണ്ട് ഇവിടെ. എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. അതായത് പറയുന്ന എന്താണ്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അറിവ് ഇതാണ്, എന്താണ് അന്യമായിട്ട് അറിവില്ല. അപ്പൊ അനന്യ ബോധത്തോടുകൂടി ചെയ്യാവുന്നുള്ള എന്താണ് മിനിമം പ്രവൃത്തി ഇതാണ്. അനന്യബോധത്തോടുകൂടി തന്നെയാണ്, ആ ഭേദബുദ്ധി ഇല്ലാതെ അയാൾ ഒരാൾക്ക് ചെയ്യാവുന്നുള്ള ഏറ്റവും കുറഞ്ഞ പ്രവൃത്തി. എന്തായാലും ശരീരത്തിന്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ടല്ലോ, അതാണ് ഭിക്ഷാടനം എന്ന് പറയുന്നത്. അല്ല നമ്മള് മറ്റേതെങ്കിലും വലിയ കാര്യങ്ങളിലേക്ക്, കർമ്മങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ അത് ഏതുവരെ പോകുമെന്ന് പിടിച്ചാൽ കിട്ടത്തില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ആശ്രമം തുടങ്ങിയാൽ പിന്നെ ബ്രാഞ്ച് ആവട്ടെ, പിന്നെ അതിന്റെ ബ്രാഞ്ച് വരും, അതിന്റെ ബ്രാഞ്ച് വരും. അങ്ങനെ അങ്ങനെ വളർന്നു വളർന്നു വളർന്നു ഒരു ശിഷ്യൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പത്ത് ശിഷ്യനാകും. അപ്പൊ അത്തരത്തിലുള്ള വളർച്ച പിന്നെ മനസ്സ് അതിലാകും. തത്വജ്ഞാനം ബോധപൂർവമാണത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബോധത്തിൽ മറ്റൊരു പ്രവൃത്തിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ബോധത്തിൽ എത്തിയ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രവൃത്തികളുടെ ആവശ്യമില്ലാത്ത എന്തിനാ ചെയ്യാൻ പോകുന്നു? ബോധപൂർവം തന്നെയാണ് സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത്, ബോധപൂർവം ചെയ്യുന്നതാണ്. കാരണം ആവശ്യമില്ലാത്ത കഴിയുണ്ട്, അതാണ് പോളിസി. അങ്ങനെയുള്ള കർമ്മങ്ങൾ ആവശ്യമില്ല. അയാൾ പിന്നെ അയാൾ ചെയ്യുന്ന എന്തിന്? ഈ ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നു അതുകൊണ്ട് മാത്രം, ശരീര സംബന്ധിയായിട്ടുള്ള കാര്യം മാത്രം. അതിനെ പറയുന്ന എന്താണ്? അത് പ്രാരബ്ധം. അത് തുടങ്ങിപ്പോയതാണ് ഈ ശരീരം. ഈ ശരീരത്തെ ആശ്രയിച്ചാണ് താൻ ഈ കാര്യങ്ങളെല്ലാം നേടിയത്. ഈ അറിവും ഈ സാധനങ്ങളൊക്കെ ചെയ്തതും ഈ അറിവും നേടിയതും ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ആ ശരീരത്തെ ആശ്രയിച്ചു വന്നതുകൊണ്ട് ഈ ശരീരത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തി മാത്രം ഈ ബോധത്തോടുകൂടി ചെയ്യുന്നു. അത് അതുകൊണ്ടാണ് പറയുന്നത് ശരീരത്തെ ആശ്രയിച്ചെന്ന് പറയുന്നത്. കാരണം ശരീരത്തെ ആശ്രയിച്ച ഇതൊക്കെ സംഭവിച്ച് ഈ അറിവ് തന്നെ ഉണ്ടായി ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ആ ശരീരത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തി മാത്രമായി, അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. താൻ എന്തെങ്കിലുമൊക്കെ ചടികേറി ചെയ്താൽ അത് പ്രാരബ്ധമാകത്തില്ല. ആരംഭിച്ചു കഴിഞ്ഞ എന്താണ്? ഈ ശരീരമാണ്. അതാരംഭിച്ചാണ് താൻ ഉണ്ടാക്കിയല്ലത്. ബാക്കി ഇനിയിപ്പോ താൻ ശിഷ്യന്മാരെ ഉണ്ടാക്കിയാലും ആശ്രമം ഉണ്ടാക്കിയാലും ലോകം നന്നാക്കി ഇറങ്ങിയാലും അത് താൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, താൻ ഉണ്ടാക്കുന്ന. അപ്പോ ഈ ശരീരം അങ്ങനെയല്ല, അതിനെ ആശ്രയിച്ചാണ്. അപ്പൊ അതിന്റെ മിനിമം ആവശ്യം, ശരീരം നിലനിർത്തണമെന്ന് നിർബന്ധം കൊണ്ടല്ല, ശരീരം നിലനിൽക്കുന്നത് കൊണ്ട് ആ ശരീരത്തിന് വേണ്ടിയുള്ള ഒരു കർമ്മമായി മാത്രം ഭിക്ഷാടനത്തെ കാണുന്നു. അല്ല, അതിന് ഒരു വിരോധമല്ല. അങ്ങനെ ഒരാൾ ഭിക്ഷാടനത്തിനിറങ്ങുമ്പോ ഭിക്ഷ കിട്ടിയില്ലെങ്കിൽ ശരീരം നശിച്ചു. അത് യാതൊരു എന്താണ്, അതായത് മരണത്തെയും പ്രതീക്ഷിക്കുന്നില്ല, ജീവിതത്തെയും പ്രതീക്ഷിക്കുന്നില്ല, രണ്ടും പ്രതീക്ഷിക്കുന്നു. അത് രണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഭിക്ഷ എടുക്കുന്നു, എനിക്ക് ജീവിച്ചിരിക്കണം. അപ്പോ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണത്തെ പ്രതീക്ഷിക്കുന്നു, ശരീരനാശത്തെ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ജീവിതം സുഗമമായി പോണം, അതും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പ്രപഞ്ച സംബന്ധമായിട്ടുള്ള യാതൊരു താല്പര്യവുമില്ല. ജീവിതത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ആഗ്രഹിക്കാത്തതും ഇത്രേ ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഭിക്ഷ എടുക്കുന്നു, ശരീരത്തിന് വേണ്ടി ചെയ്യുന്നു. പറഞ്ഞല്ലോ, ശരീരത്തെ ആശ്രയിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല. അപ്പൊ ശരീരത്തിന് വ്യാധികൾ വന്ന് ശരീരം നശിച്ചാലും ആൾക്കൊരു പ്രശ്നമില്ല, അതിനെക്കുറിച്ച് യാതൊരു വ്യാകുലതയും ഇല്ല. നമ്മുടെ മനസ്സിൽ വ്യാകുലത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് കുറച്ച് പൈസ ബാങ്കിൽ ഇടാതിരുന്ന പിന്നെ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നു. അതെ, കുറച്ച് പൈസയൊക്കെ ഉണ്ട് ബാങ്കിൽ, നമുക്ക് വ്യാകുലതയുണ്ട് ഭാവിയെ കുറിച്ച് എന്തൊക്കെ സംഭവിക്കും അങ്ങനെയൊക്കെ. അത്തരം വ്യാകുലതകളില്ലാതെ ഈ തന്റെ സത്യം എന്താണ്, പ്രപഞ്ചത്തിന്റെ സത്യം എന്താണെന്ന് ബോധ്യം ഒന്നെയാണ്, അങ്ങനെ ഒരു വ്യാകുലത വരത്തില്ല എന്നാണ്. ഇത് എല്ലാം എന്താണ്, ഈ ശാസ്ത്രത്തിൽ പറയുന്നതാണ്. അതിപ്പോ ഒരാൾ എനിക്കിത് എങ്ങനെ പ്രായോഗികമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവിൽ പ്രായോഗികമാകുമെന്നേ പറയുന്നുള്ളൂ, അല്ലാതെ അതറിയാതെ നമ്മൾ പ്രായോഗികമാകുമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു അറിവിൽ അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ അറിവില്ലാത്ത ഞാൻ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്ന അർത്ഥമില്ല. അങ്ങനെ ജീവിക്കണമെങ്കിൽ ആദ്യം എനിക്ക് അറിവുണ്ടാവും. ഇതാണ് പറയുന്നത്. നമ്മൾ പിന്നെ അവിടെ ലോകസംഗ്രഹ പ്രവൃത്തി ഒരു പ്രവൃത്തി. അപ്പൊ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം സമാധിയുടെ ആവശ്യമില്ല, ഒരു കൃതകൃത്യതയില്ല. അയാളെ സംബന്ധിച്ച് എന്താണോ, ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അയാൾക്ക് ഉത്തരം കിട്ടിയിരിക്കും. അങ്ങനെ താൻ ആത്മാവാണെന്നുള്ള അറിവുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനുള്ള സമാധാനമായി തന്നെ. അതാണ് അയാളെ നിശ്ചിന്തനാക്കുന്നത്. അയാൾ നിശ്ചിന്തനെന്നാ പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. അയാളെ സംബന്ധിച്ച് എന്താണോ, അങ്ങനെ ചിന്തിക്കാൻ വിഷയങ്ങളൊന്നും ഉണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായി. പിന്നെ ഇനി എന്താ ചിന്തിക്കാൻ? അത് നിശ്ചിന്തനായി തന്നെ ജീവിക്കുന്നു. അതാണ് ഇതിന്റെ ഒരാദർശമായിട്ട് ഇതാര് പറയുന്നതാണ്, അദ്വൈത ഭാഷകാരൻ പറയും. അദ്വൈത ഭാഷകാരൻ പറയുന്നത് ഇതാണ് തത്വജ്ഞാനം. തത്വജ്ഞാനത്തിന് ശേഷമുള്ള പ്രാരബ്ധം എന്ന് പറഞ്ഞ ഇതാണ്. മറ്റൊന്നിന്റെയും പ്രസക്തിയില്ല. കാരണം ഇതാണ് ശീലിച്ചു കഴിഞ്ഞത് നേരത്തെ. ഈ ഭിക്ഷാടനം, എല്ലാ പ്രവൃത്തികളും വിട്ട് ഭിക്ഷാടനം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇയാൾക്ക് അറിവ് അറിയുന്നതിന് മുമ്പ് തന്നെയാണ് ശീലിച്ചു കഴിഞ്ഞത്. അത് ശീലമായി കഴിഞ്ഞ അയാൾക്ക് നേരത്തെ തന്നെയാണ് അതിന് തയ്യാറെടുക്കുകയാണ്. പിന്നെ ഈ പറയുന്ന വിധികളിലേക്ക് പോകാതിരിക്കുക, നിഷിദ്ധങ്ങൾ ചെയ്യാതി, അത് നേരത്തെ ശീലിച്ചു കഴിഞ്ഞതായിരുന്നു. അയാൾ ശീലിച്ച് ശീലിച്ച് വന്ന കാര്യങ്ങൾ ഇപ്പൊ അയാൾക്ക് സഹജമായെന്നേ ഉള്ളൂ. ഇത്രയുള്ള വ്യത്യാസം. അത് ഈ ജീവിച്ചിരിക്കുന്ന മുക്തി ഭാഷകാരനും പറയുന്നുണ്ട്, എല്ലാരും പറയുന്നു. ആദ്യം എന്നങ്ങ് നമുക്ക് പറയാൻ പറ്റില്ല. വിമുക്തസ്ഥ വിമുക്തരേ അങ്ങനെയൊക്കെ ഉപനിഷത്തിലും പറയുന്നുണ്ട്. മുക്തനെന്നുള്ള കാര്യം ഉപനിഷത്തിലും പറയുന്നുണ്ട്. പക്ഷെ ഭാഷകാരനാണ് അതിനെ വ്യക്തമാക്കിയത്, വ്യാഖ്യാനിച്ച് വിശദമാക്കിയത് ഭാഷകാരനാണ്. ഓ, സമയം പോയി. അപ്പോ ഇതാണ് മുക്തിയെ സംബന്ധിച്ചുള്ള മറ്റൊരു കഥ. മറ്റൊരു കഥയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇനിയും പല കഥകളും ഉണ്ട്. ശരി.